ഇവിടെ ഇന്ദ്രിയങ്ങളും മനസ്സ് ബുദ്ധി പ്രാണന്മാര് ഇത് അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ഇത് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്. ഇനി പറഞ്ഞേക്കാം ഇത്രയും കാര്യങ്ങൾ. മനസ്സും ബുദ്ധിയും ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും എടുക്കും. പിന്നെ പ്രാണന്മാരിതാണ് സൂക്ഷ്മ ശരീരം. ഈ സൂക്ഷ്മ ശരീരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ജാഗ്രതയിൽ തന്നെ ഉണ്ടാവും. ഇവിടെ സൂക്ഷ്മഭാനത്തിന്റെ വിഷയം ജാഗ്രതയിൽ നിലനിൽക്കുന്ന ഇതൊക്കെ തന്നെ. സ്ഥൂലഭാനത്തിന്റെ വിഷയം അതും ജാഗ്രത തന്നെ. ദേഹത്തിന്റെ അനുഭവം ഉണ്ടാവുന്ന ജാഗ്രത, ഘടത്തിന്റെ അനുഭവം ഉണ്ടാവുന്ന ജാഗ്രത എന്ന് വെച്ചാൽ പ്രപഞ്ച അനുഭവം, ഘടം എന്ന് പറഞ്ഞ പ്രപഞ്ച ജാഗ്രത, ഇതെന്നുള്ള അനുഭവം ഉണ്ടാവുന്നു ജാഗ്രത. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സൂക്ഷ്മഭാനത്തിന്റെ വിഷയം എന്ന് പറയുന്നത് ജാഗ്രത തന്നെയാണ്. മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ഇതിനെ കുറിച്ച് അറിയുന്നതും ചർച്ച ചെയ്യുന്നതും അനുമാനിക്കുന്നതും എല്ലാം ജാഗ്രതയിലാണ്. ജാഗ്രതയിലെ വിചാരത്തിന്റെ വിഷയമാണ്, അറിവിന്റെ വിഷയമാണ് പ്രാണന്മാരുണ്ട്. അതുകൊണ്ട് ഈ ഭാനവും ജാഗ്രതയിലെ ഭാനം തന്നെ. ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ സ്വപ്നം എന്ന് പറയുന്നുണ്ട്. സൂക്ഷ്മ വിഷയങ്ങൾ സ്വപ്നത്തിലാണ്, അതുകൊണ്ടാണ് സ്വപ്നം എന്ന് പറയുന്നത്. അത് ശരിയാണ്, സ്വപ്നത്തിലെ വിഷയങ്ങൾ സൂക്ഷ്മമാണ്. പക്ഷെ എന്ന് വിചാരിച്ച് ഇവിടെ പറയുന്ന വിഷയങ്ങൾ ജാഗ്രത തന്നെ അനുഭവിക്കുന്ന വിഷയങ്ങളാണ്. ഇതിന് സ്വപ്നത്തിൽ പോകേണ്ട കാര്യമില്ല. രണ്ടു തമ്മിൽ വ്യത്യാസമാണ്. ഇവിടുത്തെ വിഷയങ്ങൾ സൂക്ഷ്മെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ഇത് സൂക്ഷ്മഭൂതങ്ങളുടെ കാര്യമാണ് ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും. ആദ്യം പറഞ്ഞത് സ്ഥൂലഭൂതകാര്യമാണ്. സ്ഥൂലഭൂതകാര്യമാണ് ശരീരവും സ്ഥൂല ശരീരവും മറ്റ് ബാഹ്യപ്രപഞ്ചം നമ്മളെ കാണുന്നു അനുഭവിക്കുന്നു സ്ഥൂലഭൂതകാര്യവും. ഈ പറഞ്ഞിരിക്കുന്നതിനെല്ലാം സൂക്ഷ്മഭൂത കാര്യമാണ്. അതുകൊണ്ടാണ് അത് സൂക്ഷ്മമായിരിക്കുന്നത്. എന്നുവെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളിലൂടെ ഒന്ന് പ്രത്യക്ഷമാകുന്നു. അദ്വൈതത്തിൽ പറയുന്ന എന്താണ്? പഞ്ചീകൃത ഭൂതവും അപഞ്ചീകൃത ഭൂതവും, അല്ലെങ്കിൽ സ്ഥൂലമെന്നും സൂക്ഷ്മമെന്നും പറയാം. സ്വപ്നത്തിലെ സൂക്ഷ്മ വിഷയങ്ങൾ അനുഭവമാകുന്നുണ്ട്, പക്ഷെ അവിടെ വിഷയങ്ങളെ സൂക്ഷ്മമെന്ന് പറയുന്നതിന് കാരണം ഇതല്ല. സ്വപ്നത്തിൽ നമ്മൾ അനുഭവിക്കുന്നതെല്ലാം വിഷയങ്ങളെല്ലാം സംസ്കാരജന്യമാണ്. അതുകൊണ്ടാണ് അതിനെ സൂക്ഷ്മമെന്ന് പറയുന്നത്. ജാഗ്രതയിലെ അനുഭവങ്ങൾ, ജാഗ്രതയിലെ സങ്കല്പങ്ങൾ, ജാഗ്രതയിലെ ഭാവനകൾ, ഇതിനെല്ലാം സംസ്കാരം ഉണ്ടാവും. ഈ സംസ്കാരം ഹേതുവായിട്ടാണ് സ്വപ്നത്തിൽ ഓരോന്ന് അനുഭവിക്കുന്നത്. അപ്പൊ അവിടെ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല, സ്വപ്നത്തിൽ അനുഭവിക്കുന്ന എല്ലാം സംസ്കാരജന്യമായതുകൊണ്ട് എല്ലാത്തിനെയും സൂക്ഷ്മമെന്ന് പറയാം. അതുകൊണ്ട് ഇതിനെ ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നു. ഇവിടെ പറയുന്നതെല്ലാം ജാഗ്രതയിലെ സൂക്ഷ്മ വസ്തുക്കളാണ്. ഇപ്പൊ സ്വപ്നത്തിൽ ഉദാഹരണമായിട്ട് സ്വപ്നത്തിൽ ഞാൻ പറക്കുന്നതായിട്ട് കാണുന്നു. അപ്പൊ ജാഗ്രത്തിൽ ആകാശത്ത് പക്ഷികൾ പറക്കുന്നതാണ്. ചിലപ്പോ എന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും ആകാശത്തൊന്ന് പറക്കണം. ചിലപ്പോ താനൊന്ന് ഭാവനയും ആകാശത്തോടെ പറക്കുന്നു. സ്വപ്നത്തിൽ താൻ ആകാശത്തോടെ പറക്കുന്നതായിട്ടും സ്വപ്നം വരും. അപ്പൊ അവിടെ തന്റെ ശരീരവും ആകാശവും ഒന്നും ഈ സ്ഥൂലാകാശമല്ല, അവിടെ വരുന്ന സൂക്ഷ്മമാണ്. സ്വപ്നത്തിൽ ഒരാൾക്ക് ഇന്ദ്രിയങ്ങളുടെ, മനസ്സിന്റെ, പ്രാണന്മാരുടെയൊക്കെ നമ്മളവിടെ അനുഭവിക്കുന്നത്. ഈ ജാഗ്രതയിൽ അനുഭവിക്കുന്ന എല്ലാ സംസ്കാരജന്യമായ കാര്യങ്ങളും സംസ്കാരം കൊണ്ടുണ്ടാകുന്നതിന് നമ്മളവിടെ അനുഭവിക്കുകയാണ് ശരിയായ സ്വപ്നത്തിൽ. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരാളുടെ തലവെട്ടുന്നതായിട്ട് ഒരാൾ തന്റെ തല ആരെങ്കിലും വെട്ടുന്നതായിട്ട് സ്വപ്നം കാണാം. ജാഗ്രത അത് സംഭവിക്കത്തില്ല, എനിക്കറിയാൻ പറ്റില്ല. സ്വപ്നത്തിലാണെങ്കിൽ തല അവിടെ കിടക്കുന്നു, ശരീരം ഇവിടെ കിടക്കുന്നു, താൻ ഇതൊക്കെ കണ്ട് പേടിച്ച് കുറച്ചിരിക്കുന്നു. എന്തുകൊണ്ട്? ഇതൊക്കെ ജാഗ്രതയിലെ സങ്കല്പങ്ങളിൽ നിന്നും ജാഗ്രതയിലെ അനുഭവങ്ങളിൽ നിന്നും. എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് കാണും, കണ്ടു കഴിയുമ്പോൾ തന്റെ മനസ്സൊന്നും ഞെട്ടും. രാത്രി കിടക്കുമ്പോൾ സ്വപ്നം, ആക്സിഡന്റ് കിടന്നതായിട്ട് സ്വപ്നം കാണും. പിന്നെ ആ ഭയത്തിൽ തന്നെ ഇയാൾ സഞ്ചരിക്കും, എവിടെയെങ്കിലും ആക്സിഡന്റ് സംഭവിക്കുകയും. ഇവിടെ ഞാൻ സ്വപ്നം കണ്ടതുപോലെയാണ് സംഭവിച്ചത്. സ്വപ്നം കണ്ടതുകൊണ്ട് ഭയം കൊണ്ടാണ്, ആക്സിഡന്റ് സ്വപ്നം കണ്ടുകൊണ്ടല്ലോ സംഭവിച്ചത്. തന്റെ മനസ്സിന്റെ ഭയമാണ്. അങ്ങനെ സംഭവിക്കുമോ സംഭവിക്കുമോ എന്ന് പോയി കഴിഞ്ഞാൽ അത് വലിയ ശ്രദ്ധ പോവും, ആക്സിഡന്റ് സംഭവിക്കും. അതുകൊണ്ടാണ് പലരും പറയുന്നത് സ്വപ്നം അതുപോലെ തന്നെ സംഭവിച്ചത്. അതിങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം സ്വപ്നം അവ്യവസ്ഥിതമാണ്, അതിന് വ്യവസ്ഥയില്ല. എന്ത് സ്വപ്നം കാണാം? ശരിക്ക് കാഴ്ചയുള്ളവൻ അന്ധനാണെന്ന് സ്വപ്നം കാണാം അല്ലേ? പിന്നെ എന്തെങ്കിലും ഒരു കാലത്ത് വയസ്സാകുമ്പോൾ അയാൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട സ്വപ്നം കണ്ടുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കാര്യം. അതൊക്കെ ജാഗ്രതയിൽ വരുന്ന മനസ്സിന്റെ ആശങ്കകൾ, ഭയം, സംശയം, ഇതെല്ലാം കൊണ്ട് ചിലപ്പോ സ്വപ്നങ്ങളും ഉണ്ടാവും. അതുപോലെ തന്നെ ജാഗ്രതയിൽ സംഭവങ്ങളും സംഭവിക്കുകയും ചെയ്യും. പിന്നെ തിരിച്ച് റിവേഴ്സായി സംഭവിക്കും എന്റെ മനസ്സിൽ. ഇപ്പൊ ജാഗ്രതയിൽ ഒരു അപകടം സംഭവിച്ചു, പെട്ടെന്ന് അയാൾക്ക് ചിന്ത വരും ഞാൻ സ്വപ്നം കണ്ടാണ്. അപ്പൊ ചിന്തിക്കുന്നതാണ്, നേരത്തെ ചിന്തിക്കണമെന്നൊന്നും, ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടാണ് പിന്നെ പറയും. ഇതിനൊക്കെ എന്തെങ്കിലും പ്രമാണങ്ങൾ അയാൾ അന്വേഷിക്കുന്നതാണ് മനസ്സ്. അപ്പൊ വേറെ ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് എന്ത് പറയും? സ്വപ്നത്തിൽ ഇത് കണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്നത്. ഒരാൾ ലോട്ടറി അടിക്കുന്ന സ്വപ്നങ്ങൾ, ലോട്ടറി അടിച്ച് സ്വപ്നം കണ്ടുകൊണ്ടാണ് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞാൽ എത്രയോ പേർക്ക് ലോട്ടറി അടിക്കും. എത്രയോ പേര് ലോട്ടറി എടുത്ത് വെച്ചിട്ട് സ്വപ്നം കാണും, എല്ലാവർക്കും അടിക്കും. സ്വപ്നം അവ്യവസ്ഥിതമാണ്. അത് നമ്മുടെ എന്താണ് സംസ്കാരം എന്ന് പറയുന്നു. ധാതു ദോഷങ്ങളും സ്വപ്നത്തെ സ്വാധീനിക്കും. ശരീരത്തിന്റെ അവസ്ഥ എന്നെ സ്വപ്നത്തെ സ്വാധീനിക്കും. ജാഗ്രതമായിട്ട് അതിന് ഭാവിയുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. ഇതെല്ലാം പരസ്പരം യാദൃശ്യമായിട്ട് ബന്ധപ്പെടാമെന്ന് പറയുന്നു. അങ്ങനെയുള്ള സ്വപ്നത്തിലെ എല്ലാ ദൃശ്യങ്ങളും എന്താണ്? ജാഗ്രതയിലിരുന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ എല്ലാ സൂക്ഷ്മമാണ്. അത് അവിടെ ശരീരവും ഘടവും എല്ലാം സൂക്ഷ്മമാണ്. ജാഗ്രത ചിന്തിക്കും. ഇനി സ്വപ്നം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴോ, സ്വപ്നം കാണുമ്പോൾ നമ്മുടെ മുമ്പിൽ ഈ പുസ്തകം ഇരിക്കുന്നു. അപ്പൊ എനിക്കത് സ്ഥൂലമായിട്ട് അനുഭവപ്പെടുന്നു. സ്വപ്നത്തിന് ഒരു വസ്തുവിന് സ്ഥൂലം, സൂക്ഷ്മം, കാരണം, തുര്യം എന്നൊക്കെ സ്വപ്നത്തിന് ചിന്തിക്കാം. എന്നുവെച്ചാൽ സ്വപ്നം കാണാം, ചിന്തിക്കാന്ന് പറഞ്ഞാൽ സ്വപ്നം കാണാം. അങ്ങനെ സ്വപ്നം കണ്ടുകഴിഞ്ഞാൽ അതിനെ സ്വപ്നത്തിൽ സ്ഥൂലസൂക്ഷ്മം കാരണം എന്നൊക്കെ സ്വപ്നത്തിൽ ഒരാൾ വേർതിരിച്ചാലും ജാഗ്രതത്തിലേക്ക് വന്നാണ് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. ജാഗ്രത വരുമ്പോ സ്വപ്നം എന്താണോ എല്ലാം സൂക്ഷ്മമാണ്, അത് സംസ്കാരജന്യമായതുകൊണ്ടാണ്. അല്ല ഇവിടെ പറയുന്ന യുക്തി അനുസരിച്ച് ഇവിടെ എന്തുകൊണ്ട് ഇത് സൂക്ഷ്മമായിരിക്കുന്നു? അത് സൃഷ്ടിയിൽ സൂക്ഷ്മമായത്, സൃഷ്ടിയിൽ തന്നെ സൂക്ഷ്മ ഭൂതങ്ങളിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ സൂക്ഷ്മമായത്. അതുകൊണ്ട് അദ്വൈത ഇതനുസരിച്ച് സ്വപ്നത്തിൽ എന്തൊക്കെ അനുഭവിക്കുന്നു അതൊക്കെ സ്വപ്ന സൃഷ്ടി എന്നാ പറയുന്നു. സ്വപ്നത്തിലെ സൃഷ്ടിയാണ്. ഒരാൾക്ക് പുരുഷന് സ്വപ്നത്തിൽ സ്ത്രീയാകും. ജാഗ്രതയുടെ സൃഷ്ടിയല്ല, സ്വപ്നത്തിലാണ് സൃഷ്ടി. ജാഗ്രതയിലെ സൂക്ഷ്മം എന്ന് പറയുന്നു, സ്വപ്നത്തിലെ സൂക്ഷ്മം എന്ന് പറയുന്നത് രണ്ട് രണ്ടാണ്. ഒന്നാണ് വ്യാഖ്യാതാക്കളിതൊക്കെ ഇതൊക്കെ സ്വപ്നത്തിലെ കാര്യമാണ് പറയുന്നതെന്ന് പറയും. സ്വപ്നത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും പറയാൻ പറ്റത്തില്ല. ഏത് മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, പ്രാണന്മാർ. അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് പറയുമ്പോൾ ഇതിന് ജാഗ്രതയിലെ സൂക്ഷ്മമായിട്ട് എടുക്കുന്നു. എന്തുകൊണ്ടോ സൂക്ഷ്മഭൂത കാര്യമാണ്. അങ്ങനെയുള്ള സൂക്ഷ്മത്തിന്റെ അനുഭവം എന്താണ്? ഇനി സ്വപ്നത്തിനുള്ള എല്ലാത്തിനെയും ചേർത്തിട്ട് നമുക്ക് പറയാം എന്താണോ സ്വപ്നത്തിന് സൂക്ഷ്മഭാനമാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്ര എണ്ണത്തിന് പ്രത്യേകിച്ച് പറയാൻ പറ്റത്തില്ല. സ്വപ്നത്തിൽ നമ്മൾ കണ്ടതെല്ലാം എന്താണോ സ്ഥൂലമല്ല, എല്ലാം സൂക്ഷ്മമാണ്. സ്വപ്നത്തിൽ സ്ഥൂലമായി നമ്മൾ അനുഭവിച്ചാലും ജാഗ്രത വന്നാലേ ചിന്തിക്കാൻ പറ്റുന്നുള്ളൂ. സ്വപ്നത്തിലിരുന്നാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത്. ആണോ? സംശയമുണ്ടോ? ജാഗ്രതത്തിലാണ്. ജാഗ്രത ചിന്തിക്കുമ്പോ എന്താണെല്ലാം സംസ്കാരജന്യമായതുകൊണ്ട് എല്ലാം സൂക്ഷ്മവും. അപ്പൊ അവിടെ ഇങ്ങനെ എണ്ണി പറയാൻ പറ്റത്തില്ല. സ്വപ്ന സൂക്ഷ്മമല്ലെന്നല്ല പറയുന്നത്, പക്ഷെ ഇവിടെ സൂക്ഷ്മഭാനം എന്ന് പറയുമ്പോ എന്താണോ ജാഗ്രതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സൂക്ഷ്മങ്ങളുടെ ഭാനത്തെ കുറിച്ചാണ് പറയും. അത് വ്യാഖ്യാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സ്വപ്നമെന്നാണ്. കാരണം അത് പറയാൻ കാര്യം എന്താണ്? സാധാരണ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, തുര്യൻ എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ ജാഗ്രത, ഇനി അടുത്ത് പറയുന്നത് എന്തായിരിക്കും? സ്വപ്നം. അത് കഴിച്ച് പറയുന്നത് എന്തായിരിക്കും? സുഷുപ്തി. പിന്നെ പറയുന്നത് എന്തായിരിക്കും? തുര്യൻ. അങ്ങനെ ഒരു ഇത് വെച്ചിട്ടാണ് ആ പറയുന്നത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യമാണ്, സ്വപ്നത്തിലെ ഭാനവും സൂക്ഷ്മത്തെ കുറിച്ചുള്ള ഭാനം തന്നെ. എന്തുകൊണ്ട് അവിടുത്തെ എല്ലാ വിഷയങ്ങളും സൂക്ഷ്മം തന്നെയാണെന്ന് നമുക്ക് ചിന്തിക്കുന്നത് മനസ്സിലാവും. എന്നാൽ ഇവിടെ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ഭാന വിഷയങ്ങളെന്ന് പറയുന്ന ഏതാണ്? സ്വപ്നത്തിലെ വിഷയങ്ങളാണ്. പിന്നെയോ ജാഗ്രത തന്നെ ാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഭാനം എന്ന് പറയുന്നത് ജാഗ്രതയിലെ അനുഭവത്തെ തന്നെ പറയും. വിഷയം സൂക്ഷ്മമാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. പിന്നെ ഇവിടെയും എന്താണോ സ്ഥൂലഭാനത്തിൽ പറഞ്ഞതുപോലെ അഹന്തയും ഇദന്തയും രണ്ടിനെയാണ് പറയുന്നത്. ഇവിടെ ഈ പറയുന്നതൊക്കെ എന്താണ്? ഇദന്തയെ കുറിച്ചാണ് പറയുന്നത്. അഹന്തയ അന്തരസ്തി യഥേയം ഇദന്തയ ഭാനവൃത്യാനിതം സ്വാഭാവികമാണ്. അഹന്തയെ ഇദന്തകളെ കുറിച്ച് തന്നെ ഇവിടെയും പറയുന്നു. ഇവിടെ ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം എന്താണ്? ഇതും എന്നറിയുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഇതൊന്നും അതൊന്നും അറിയാൻ പറ്റും. ഉദാഹരണം ശരീരം, ഇതം ശരീരമെന്നും പറയാം. എന്നാൽ ശരീര താതാത്മ്യം കൊണ്ട് അവിടെ തന്നെ അഹം ശരീരം, ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധിയുണ്ട്. സാധാരണ നമ്മളങ്ങനെ പറയാറില്ല, ഞാൻ ശരീരമെന്ന് പറയാറില്ല, പക്ഷെ എന്റെ ശരീരം എന്നാണ് പറയുന്നത്. പക്ഷെ ശരീരത്തിൽ ബുദ്ധി താതാത്മ്യം ഉണ്ട് എന്ന് പറയുന്നതിന് വേണ്ടി ആണ് പറയുന്നത് എന്താണ് അഹം ശരീരം. അങ്ങനെ പറയാവുന്നത് പോലെ തന്നെ മനസ്സിലും പറയാം. എന്താണ് ഞാൻ? മനസ്സിനോടും താതാത്മ്യം വരാം, ബുദ്ധിയോട് താതാത്മ്യം, പ്രാണന്മാരോട് താതാത്മ്യം വരാം, ഇന്ദ്രിയങ്ങളോട് താതാത്മ്യം വരാം. അവിടെയൊക്കെ അതിനെ വിശദീകരിക്കാൻ അഹമൊന്നും പറയാം. അപ്പൊ ഇവിടെയും ഇതൊന്നിൽ തന്നെ അഹംവൃത്തിയും വരാം, ഇദംവൃത്തിയും വരാം. അഹംവൃത്തി എന്ന് പറയുന്നത് സാധാരണ അനുഭവത്തിലുള്ളതല്ല, പക്ഷെ അതിന്റെ തത്വത്തെ പറയുമ്പോൾ അങ്ങനെ പറയാം. കാരണം ഇവിടെ അനുഭവം എങ്ങനെയാണ് വരുന്നത്? എന്റെ മനസ്സ്, എന്റെ ബുദ്ധി, എന്റെ ശരീരം എന്ന് പറയുമ്പോൾ എന്റെ പ്രാണന്മാർ, ഇങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നത്. പക്ഷെ ബുദ്ധി താതാത്മ്യം അതിൽ വന്നിരിക്കുന്നു. അധ്യാസം ഈ വസ്തുക്കളുമായിട്ട്. അതുകൊണ്ടാണ് ഒരാൾ ബുദ്ധിയോട് താതാത്മ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാനെന്ന് താതാത്മ്യപ്പെടാം. ഞാനെന്ന അനുഭവത്തിൽ തന്നെ എന്തുണ്ട്? അത് ചൈതന്യവും ബുദ്ധിയും കലർന്ന അനുഭവമാണ്. അതും അവിടെ വരാം. പിന്നെ ഇതിനെ സൂക്ഷ്മഭാനം എന്നതിന് പേര് വരാൻ കാരണം എന്താണോ? സൂക്ഷ്മാശ്രയത്വത, സൂക്ഷ്മാശ്രയത്വ, സൂക്ഷ്മം ആശ്രയമായതുകൊണ്ട്. ആശ്രയം എന്ന് പറഞ്ഞാൽ വിഷയം. ഭാനത്തിന് വിഷയം സൂക്ഷ്മമായത്. ഏതാണ് ആ സൂക്ഷ്മം? അതാണ് ഇവിടെ എണ്ണി പറഞ്ഞത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, വായ്പകൾ. അതുകൊണ്ടാണ് അതിന്റെ വിഷയങ്ങളെന്ന് പറയുന്നത്. ഇത്രയാണ് ഇവിടുത്തെ വിഷയം. എന്തിന്റെ വിഷയം? ഭാനത്തിന്റെ. ഭാനത്തിന്റെ ആശ്രയം എന്ന് പറഞ്ഞാലും ഭാനത്തിന്റെ വിഷയം എന്ന് പറഞ്ഞാലും ഫലത്തിലൊന്നാണ്. അത് വിഷയമാകുന്നു, അതിനെ ആശ്രയിച്ച് ഭാനം ഉണ്ടാകും. എന്തോന്നു അടുത്ത് വരുന്നത് കാരണഭാനത്തെ കുറിച്ചാണ്. അജ്ഞോഹമിതി യദ്ഭാനം തത് കാരണമുദാഹൃതം അത്ര അഹമിതി സാമാന്യം വിശേഷോ അജ്ഞ ഇതി സ്ഫുരത്. അജ്ഞോഹമിതി ഭാനം. അജ്ഞോഹം എന്ന് പറയുന്ന ഭാനം, ഞാൻ അജ്ഞനാണ്. ഭാനം എന്ന് പറയുമ്പോൾ അതിൽ അനുഭവമായിരിക്കും, വ്യക്തമായ അനുഭവമായിരിക്കും. ഇതും എന്താണ്? ജാഗ്രതയിലെ അനുഭവം തന്നെ. ഞാൻ അജ്ഞനാണ്. സർവ മനുഷ്യർക്കുള്ള ഒരു അനുഭവമാണ് എന്താണ്? ഞാൻ അജ്ഞനാണ്. ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ച് ഒരാൾക്ക് അറിയാൻ വയ്യാത്ത ഒരു വിഷയത്തെ കുറിച്ച് അയാളോട് ചോദിക്കണം, നിനക്കത് അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. ആത്മാവിനെ കുറിച്ച് മാത്രമല്ല, ഏത് വിഷയത്തെ സംബന്ധിച്ചും ഞാൻ അറിവില്ലാത്തവനാണെന്ന് പറയും, അല്ലെങ്കിൽ എന്റെ അറിവില്ലായ്മയെന്നും പറയാം. രണ്ടു തരത്തിലും പറയാം. അവിടെ ഞാൻ അറിവില്ലാത്തവനാണോ എന്ന് വെച്ചാൽ അറിവില്ലായ്മ എന്നിലുണ്ടെന്നാണ്. അജ്ഞ എന്ന് പറഞ്ഞാൽ അജ്ഞാനം ഉള്ളവൻ എന്നാണ് തന്നെ കുറിച്ച് പറയുന്നത്. ഈ അനുഭവം എപ്പോഴാ സ്പഷ്ടമായിരിക്കുന്നത്? ജാഗ്രതത്തിലാണ് ധാരണ സ്പഷ്ടമായിരിക്കുന്നു. സൃഷ്ടിയുടെ കാര്യത്തിലാണെങ്കിൽ അത് വിവാദമാണ്. അങ്ങനെ സൃഷ്ടിയിൽ ഒരാൾക്ക് ഉണർന്നതിന് ശേഷം ഞാനെ കുറിച്ച് പറയാൻ പറ്റും, ഞാനൊന്നും അറിഞ്ഞില്ല. അത് ഉണർന്നതിന് ശേഷം പറയാൻ പറ്റും. അജ്ഞോഹം എന്നുള്ള ഒരു അനുഭവം ആർക്ക്? സുഷുപ്തിയിൽ ഒരാൾക്ക് അങ്ങനെ ഒരു ഭാനം ഉണ്ടാകുന്നുണ്ട്, അത് ഉണർന്നു. ഒന്നിന്റെ സ്വപ്നമോ അല്ലെങ്കിൽ എന്താവും ജാഗ്രത, എന്താ ഒരു ഭാനം എന്ന് പറഞ്ഞാൽ അതൊരു അനുഭവമായിരിക്കും. അനുഭവം സുഷുപ്തിയിൽ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയാം, പക്ഷെ അതെപ്പോഴേ പറയാൻ കഴിയുമോ? അറിയാനും പറയാനും എല്ലാം കഴിയുന്നത് ജാഗ്രതയുടെ കഴിയും. എന്താ സുഷുപ്തിയിൽ നല്ല ഗാഠനിദ്രയിൽ ഒരാൾ ഒരിക്കുന്ന അജ്ഞോഹം എന്നൊരു അനുഭവം ഉണ്ട് എന്ന് ആ സമയത്ത് അയാൾക്ക് പറയാൻ കഴിയത്തില്ല. ഇപ്പൊ രണ്ടും രണ്ടാണ്, ഉണർന്നതിന് ശേഷം പറയുന്നത് അവിടെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്വപ്നം നമ്മൾ അനുഭവിക്കുമ്പോൾ എല്ലാം സത്യമായിട്ട് തന്നെ അനുഭവിക്കുന്നു, ആ സമയത്ത് നമുക്കൊരു സംശയമേ ഇല്ല. താൻ ആകാശത്തൂടെ പറക്കുന്ന സമയത്ത് പറക്കുന്നതായിട്ട് തന്നെ അനുഭവം. ഉണർന്നു വന്നു കഴിയുമ്പോഴാണ് അതൊക്കെ അസത്യമായിരുന്നു, വാസ്തവത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഞാൻ കണ്ണുള്ളവനാണെങ്കിലും സ്വപ്നത്തിൽ അന്ധനായി, വാസ്തവത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നെല്ലാം അറിയും. ഇതുപോലെ തന്നെയാണ് സുഷുപ്തിയെ കുറിച്ച്. എന്താ അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് ഉണർന്നതിന് ശേഷമേ പറയാൻ പറ്റും. ഭാനം എന്ന് പറഞ്ഞ അനുഭവമാണ്. അപ്പോ സുഷുപ്തിയിൽ അജ്ഞോഹം എന്നുള്ള ഒരു അനുഭവത്തെ കുറിച്ച് സുഷുപ്തിയിൽ ആർക്കും ഒരു തരത്തിലുള്ള വ്യവഹാരം അറിയാനോ ചിന്തിക്കാനോ പറയാനോ പ്രവർത്തിക്കാനോ ഒന്നും സാധ്യമല്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതെന്തായി പോകും? ജാഗ്രത സ്വപ്നമോ ആകും, അല്ലെങ്കിൽ പിന്നെ ഒരനുഭവം എന്ന് പറയുന്നത് സമാധിയാണ്, സമാധിയുടെ അനുഭവം. അപ്പോ ഇവിടെ പറയുന്നത് അതല്ല, അജ്ഞോഹം എന്ന് പറയുന്ന ഭാനം. അപ്പൊ അത് വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ എവിടെ വരണം? ജാഗ്രത തന്നെ വരണം, ജാഗ്രതയുടെ അനുഭവം. സുഷുപ്തിയിൽ ഒരു തരത്തിലുള്ള വിഷയാനുഭവങ്ങളും നമുക്കില്ലാത്തതുകൊണ്ടാണ് അത് വിവാദമായിരുന്നത്. എപ്പോഴും ചർച്ച ചെയ്യുന്ന എന്താണ് സുഷുപ്തിയിലൂടെ അങ്ങനെ അജ്ഞാനം ഉണ്ടായിരുന്നു അതോ ഇല്ലായിരുന്നു, തർക്കമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തർക്കം വരാൻ കാരണം? അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് തർക്കം വരാൻ കാരണം. അതാണ് ഒരു വ്യക്തമായ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ തർക്കിക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഉണ്ട് ഇല്ല എന്നുള്ള ഒരു അനുഭവം ഉണ്ടെങ്കിൽ നമുക്ക് തർക്കിക്കാം. ആ വിഷയത്തെ കുറിച്ച് നമുക്ക് വാദപ്രതിവാദം നടത്താം, ഉണ്ടെന്നോ ഇല്ലെന്നോ. സുഷുപ്തിയിൽ ഇരുന്നുകൊണ്ട് നമുക്കൊരു വാദപ്രതിവാദം നടത്താൻ പറ്റില്ല, അവിടെ നിന്നുകൊണ്ട്. എന്തുകൊണ്ട് അവിടെ ഉണ്ടെന്ന് ഒരനുഭവമില്ല, ഇല്ലെന്നും ഒരു അനുഭവം. ഉണർന്നു വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ സുഷുപ്തിയെ കുറിച്ച് വാദപ്രതിവാദം നടത്താം, അത് സാധിക്കും. ഏതൊരു അനുഭവത്തെ കുറിച്ച് നമുക്ക് ഉണർന്നതിന് ശേഷം തർക്കം നടത്താം. പക്ഷെ അനുഭവം ആ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥയിൽ നമുക്കൊന്നും സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ള ഒരു അനുഭവം അവിടെ ഇല്ല. ഉണർന്നതിന് ശേഷമാണെങ്കിലോ ഉണ്ടെന്നോ ഇല്ലെന്നോ അനുഭവം ഉണ്ട്, അതുകൊണ്ട് അവിടെ തർക്കവും നടക്കും. അതുകൊണ്ട് നമ്മൾ പറയും എന്താണ്, ആ സുഷുപ്തിയിൽ അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു, വേറെ കൂട്ടർ പറയില്ല അവിടെ അജ്ഞാനം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഇനി ഉണ്ടായിരുന്നാൽ തന്നെ അജ്ഞാനം എന്താണ്, ഭാവമാണോ അഭാവമാണോ, അനുവചനീയമാണോ ഭാവവിലക്ഷണമാണോ. ഈ തർക്കങ്ങളൊക്കെ എപ്പോഴേ നടക്കത്തുള്ളൂ, ഇപ്പോഴാണോ ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം നമുക്കുള്ള അവിടെ നടക്കത്തുള്ളൂ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും തർക്കിക്കാം, എന്താണ് വാദപ്രതിവാദങ്ങൾ നടത്തും. ഉണ്ട് ഇല്ല എന്ന് പറയുന്ന രണ്ടനുഭവം ഇല്ലാതിരിക്കുന്നു എന്നുവെച്ചാൽ ബോധശൂന്യമായിരിക്കുന്നു, അനുഭവശൂന്യമായിരിക്കുന്നു. ആ സ്ഥലത്ത് ഉണ്ട് ഇല്ല എന്നുള്ള രണ്ടനുഭവമില്ല. നിങ്ങളൊരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഉണർവായിപ്പോകും. ഏതെങ്കിലും തരത്തിൽ ഒരു ഈ ഉണർവെന്ന് പറയുന്നത് എന്താണ്, സുഷുപ്തിയിൽ എന്തെങ്കിലും ഒരു ബോധം ഉയർന്നു വന്നാൽ ഉടനെ അതെന്താവും, ഉണർവാണ്. അതാണ് അറിവിലിരുന്ന ഒരു അഹന്താദ്യം ഉണ്ടായാലും ഇതിനുണ്ട്. അപ്പൊ അഹന്തയും ഹന്തയും വന്നു കഴിഞ്ഞാൽ അതെന്തായി, ബോധമായി, ജാഗ്രത സ്വപ്നവും. അപ്പൊ സുഷുപ്തിയിൽ അഹം എന്നുള്ള ബോധമുണ്ട്, അഹംബോധം ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കം വരില്ല. അത് തന്നെ ഇതം എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ ആണ് ഒരാൾ പറയുന്നത് എന്റെ അജ്ഞാനം. ബോധം വന്നു കഴിഞ്ഞാൽ എന്തോരും നമുക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാണ്. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറയാം, എന്താണ് ഇപ്പൊ നമുക്ക് നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്, ഇവിടെ ജ്ഞാതവും അജ്ഞാതവുമാണ്. നമ്മൾ അറിയുന്ന ഒരുപാട് വസ്തുക്കളാണ്, ആശയം നോക്കൂടെ അറിയാൻ വയ്യാത്ത ഒരുപാട് വസ്തുക്കളുണ്ട്. നമ്മള് ഒരു കാര്യം അറിയുമ്പോൾ അതിനെ സംബന്ധിച്ച് 100 കാര്യങ്ങൾ അറിയാതിരിക്കും. നമ്മൾ 100 കാര്യം അറിയുമ്പോൾ അതുപോലെ മറ്റൊരു കാര്യം അറിയാതിരിക്കും. അപ്പൊ ജാഗ്രത്തിലെ സ്വപ്നത്തിലെ അനുഭവങ്ങൾ എന്താണ്, ജ്ഞാത അജ്ഞാത രൂപത്തിലുള്ളതാണ്. അതുകൊണ്ട് പറയും ജ്ഞാത വിഷയവും അജ്ഞാത വിഷയവും. നമുക്ക് അറിവിന് വിഷയമായി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ. നമ്മുടെ അറിവില്ലായ്മയ്ക്ക് വിഷയമായും ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഞാൻ ഈ ലോകത്തുള്ള ഒരുപാട് കാര്യങ്ങളും അറിവില്ലാത്തവനാണ്. എന്തിനെ കുറിച്ചാണോ ഞാൻ അറിയുന്നത്, അത് വളരെ അല്പമാണ്. അറിവില്ലായ്മയാണെങ്കിലോ അനന്തമാണ്. അപ്പോ ഈ പ്രപഞ്ചം നമുക്ക് അനുഭവപ്പെടുന്നത് ജ്ഞാതമായും അജ്ഞാതമായിട്ടാണ്. കുറെയൊക്കെ അറിയുന്നതായിട്ടും വളരെയധികം അറിയാത്തതായിട്ടും. അപ്പൊ ഈ രണ്ടും വരുന്നപ്പോ എപ്പോഴാണോ നമ്മൾ അറിയുന്നത് ആ സമയത്താണ് നമുക്ക് അറിയുന്ന വിഷയങ്ങളുണ്ടാകും. അതുപോലെയാണോ എപ്പോ നമുക്ക് അറിവില്ലായ്മയുണ്ടോ അപ്പോഴാണ് നമുക്ക് അറിവില്ലായ്മയുടെ വിഷയങ്ങളുണ്ടാകും. നമുക്കിന്നറിയാമോ, ഇല്ല അറിയില്ല എന്ന് പറയണമെങ്കിൽ എന്താണോ, അറിവില്ലായ്മയ്ക്ക് നമുക്ക് വിഷയങ്ങളുണ്ട് ഒരുപാട്. ഇന്നലെ പഠിച്ചത് ഇന്നറിയാമോ എന്ന് ചോദിച്ചാ പറയും എനിക്കറിവില്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്കറിവില്ല, പഠിച്ചത് തന്നെ മറന്നുപോയി. ഒക്കെ അറിവില്ലായ്മയ്ക്ക് നമുക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്. ഈ രണ്ടിനോടും നമ്മൾ എന്ത് ചെയ്യുന്നു, ജാഗ്രതയിൽ താതാമ്യപ്പെടുന്നു. എന്താണ് ഞാൻ അറിവില്ലായ്മ എന്ന് പറയുന്ന അറിവ് എങ്ങനെയാണോ വിഷയത്തിനനുസരിച്ച് മാറുന്നത്. ഈ ചക്ക അറിയില്ല, മാങ്ങ അറിയില്ല എന്ന് പറയുമ്പോൾ അറിവില്ലായ്മയുടെ വിഷയം എന്തായി? ചക്കയും മാങ്ങയായി. രാമനെ അറിയാമോ ഇല്ല, കൃഷ്ണനെ അറിയാമോ ഇല്ല. എല്ലാത്തിനോടും നമ്മുടെ അഹന്ത താതാത്മ്യപ്പെടുന്നുണ്ട്, അഹംബുദ്ധി. അതുകൊണ്ടാണ് നമുക്ക് അറിവുണ്ടാകുമ്പോൾ അതിൽ അഭിമാനം തോന്നുന്നു. അറിവില്ലായ്മയിൽ എന്ത് വരുന്നു? അഭിമാനക്ഷതം വരുന്നു. ഓ, എനിക്ക് ആ കാര്യം അറിയില്ല. അപ്പൊ എന്ത് വരുന്നു? അപമാനം വരുന്നു. നീ മണ്ടനാണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ശരിയാണ്. നീ മണ്ടനെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? ദേഷ്യം തോന്നത്തില്ലേ? അവിടേക്ക് നമ്മുടെ അഭിമാനക്ഷതം വരും. അപ്പൊ അറിവില്ലായ്മയോടും നമുക്ക് അഭിമാനമുണ്ട്, ഡിപ്രഷൻ വരും. ഇരുവരും മണ്ടനാണ്, സംഗതി സത്യമാണ്. പക്ഷെ നമ്മളതിനോട്, നമ്മൾ സ്വയം അറിയുമ്പോഴാണ് പ്രശ്നം. നമ്മളറിയാതിരുന്ന കുഴപ്പമില്ല. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ അഭിമാനക്ഷതമോ ഡിപ്രഷനോ ഈ രണ്ടിലും ഉണ്ട്. അറിവിലും ഉണ്ട്, അറിവില്ലായ്മയോടും ഉണ്ട് നമ്മുടെ. അതിനുള്ള പ്രത്യേകത എന്താണ്? എപ്പോഴാണോ നമുക്ക് അറിവ് ഉള്ളത് അപ്പൊ മാത്രമേ അറിവില്ലായ്മയുള്ളൂ. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവത്തിൽ ഉള്ളു. അറിവിന്റെ തന്നെ ഒരു ഭാഗമാണ് അറിവില്ലായ്മ എന്നത്. ഇപ്പോ നമുക്ക് വെളിച്ചം ഉള്ളിടത്ത് മാത്രമേ എന്ത് വരൂ, നമുക്ക് ഇരുട്ടിനെ അറിയാൻ പറ്റും. നമ്മൾ വിചാരിക്കും അന്ധന്മാര് ഇരുട്ടിനെ കാണുന്നുണ്ടെന്നില്ല. നമ്മള് ഇരുട്ട് അവർക്ക് അറിയത്തില്ല. എന്തുകൊണ്ട്? അവർക്ക് വെളിച്ചത്തെ കുറിച്ച് ബോധമില്ല. നമ്മൾ പറയും അന്ധനാണ്, അവൻ ഇരുളാണെന്ന് പറയും. പക്ഷെ അവന്റെ ഇരുള് നമ്മളെ വെളിച്ചവുമായിട്ട് താരതമ്യം ചെയ്യുന്ന ഇരുളല്ല. വെളിച്ചം കണ്ടവന് മാത്രമേ എന്തറിയാൻ പറ്റൂ, ഇരുട്ട് പറയാൻ പറ്റൂ. വെളിച്ചവും ഇരുട്ടും പരസ്പരം താരതമ്യം ചെയ്ത് മനസ്സിലാക്കുന്നതാണ്. വെളിച്ചം കുറയുന്നതനുസരിച്ച് ഇരുട്ട് കൂടി വരുന്നു, ഇരുട്ട് കുറഞ്ഞു വരുന്നതനുസരിച്ച് വെളിച്ചം കൂടി വരുന്നു. നമ്മളെ കണ്ണ് കാണുകയും കാണാതിരിക്കുകയും ചെയ്യുന്നതാണ്, വേറൊന്നുമല്ല അവിടെ പറയുന്നത്. അത് നമ്മൾ സാധാരണ പറയും എന്താണ്, കണ്ണു ഉള്ളവനെ കണ്ണിന്റെ വലുപ്പം അറിയുന്നു, കണ്ണുള്ളവനെ കണ്ണില്ലാത്തതിന്റെ വലുപ്പം അറിയത്തുള്ളൂ. എന്ന് വെച്ചാൽ ഇരുട്ടുവനെ അറിയാൻ പറ്റും, കണ്ണുള്ളവനെ അറിയാൻ പറ്റും. കണ്ണേ ഇല്ലെങ്കിൽ അവനെ സംബന്ധിച്ച് എന്താണ്? നമ്മളവനോട് ഇരുട്ടെന്ന് പറഞ്ഞവൻ പറയുന്നതാണ്, ഞാൻ ഒന്നിനെ അറിയുന്നില്ല അത്രേ ഉള്ളൂ, ഞാനൊന്നിനെ കാണുന്നില്ല, അതേ അവന് പറയാൻ പറ്റും. നമ്മള് കാണുന്ന ഇരുട്ട്, നമ്മളെന്താണ് കാണുന്ന ഒരു ഇരുട്ടുണ്ടല്ലോ, നിഴലും വെളിച്ചവും. അത് പൂർണമായ അന്ധന് നിഴലിനെ കുറിച്ചൊരു ധാരണയും കാണാം, ഇരുട്ടിനെ കുറിച്ച് എന്താണ് അതൊന്നും പറയാൻ പറ്റും. ഞാനൊന്നിനെയും കാണുന്നില്ല, കാണുന്നില്ല എന്നുള്ള അനുഭവനുണ്ട്. പക്ഷെ കാണുന്നവന്റെ ഇരുട്ടല്ലാതെ കാണാത്തവന്റെ ഇരുട്ട്. അതുപോലെയാണ് ഇവിടെ. എപ്പോഴാണോ അറിവുള്ളത് വരുന്നു, അതിന്റെ വിപരീതമായിട്ട് അവിടെ അറിവില്ലായ്മയും വരുന്നു. എന്നുവെച്ചാ അറിവ് എങ്ങനെയാണോ നമ്മുടെ അനുഭവമാകുന്നത്, അതുപോലെ അറിവില്ലായ്മയും അനുഭവമാകുന്നു. അറിവിനെങ്ങനെയാണോ വിഷയമുള്ളത്, അതുപോലെ അറിവില്ലായ്മയ്ക്കും വിഷയമുണ്ട്. അതുകൊണ്ട് എന്താണോ അദ്വൈതികൾ പറയും, പ്രപഞ്ചം എന്ന് പറയുന്നത് ജ്ഞാതമായും അജ്ഞാതമായും വിഷയമാണ്. എന്താ ജ്ഞാതമാവുന്നു മാത്രമല്ല പ്രപഞ്ചം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരിക്കലും പ്രപഞ്ചത്തെ നമുക്ക് അറിഞ്ഞു തീരാൻ പറ്റില്ല. എന്തുകൊണ്ട്? ജ്ഞാതമായതല്ലേ അറിയുന്നത്, അജ്ഞാതമായതെന്ത്? നമ്മൾ എത്രയൊക്കെ പ്രപഞ്ചത്തെ അറിഞ്ഞാലും അറിയാത്ത പ്രപഞ്ചം അജ്ഞാതമായ പ്രപഞ്ചമെന്നും ബാക്കിയുണ്ടോ? അപ്പൊ ഇത് രണ്ടും എന്താണോ, ഇത് ദ്വന്ദ്വാത്മകം എന്ന് പറയുന്നതാണ്. ജാഗ്രത അനുഭവം എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമാണ്. സുഷുപ്തി എന്ന് പറയുന്നത് ദ്വന്ദ്വാത്മകമല്ല, സ്വപ്നവും ദ്വന്ദ്വാത്മകമാണ്. അവിടെ എന്താണ്, നമ്മൾ ഈ ജാഗ്രതത്തിലേതുപോലെയുള്ള ജ്ഞാതവും അജ്ഞാതവുമായിട്ടുള്ള പ്രപഞ്ചം അവിടെ ഇല്ല. നമ്മൾ ഉണർന്നതിന് ശേഷം ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കണ്ണില്ലാത്തവൻ ഒന്നും കണ്ടില്ല എന്ന് പറയും പോലെയാണ്. രണ്ടും തമ്മിൽ ഉള്ള വ്യത്യാസം മനസ്സിലാക്കും. പ്രപഞ്ചം തന്നെയാണ്. കാരണം എന്താണ്, ഇപ്പൊ ഈ മൊബൈലിനെ കുറിച്ച് എനിക്ക് അറിവുണ്ട്, എന്റെ അകത്ത് സാധനങ്ങളുണ്ട് പലതും, അതെനിക്കറിയാമോ? ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അതെനിക്കറിയത്തില്ല. അപ്പൊ അതെല്ലാം എന്താണ്, എനിക്ക് വിഷയമാണ്. പക്ഷെ എങ്ങനെ, എന്റെ അറിവില്ലായ്മയ്ക്ക് വിഷയം, അറിവിന് വിഷയമാണ്. എനിക്ക് വരാൻ പറ്റും ഇതിന്റെ അകത്തൊന്നും ഇല്ലാന്ന്, അല്ലെങ്കിൽ ഇതിങ്ങനെ ഇരുന്ന് റെക്കോർഡ് ചെയ്യും. എന്റെ അറിവില്ലായ്മയ്ക്കുള്ള വിഷയങ്ങൾ ഇതിനകത്ത് ഒരുപാടുണ്ട്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അറിയാൻ ഇനി ശ്രമിച്ചാലോട്ട് നടക്കത്തുമില്ല, അത്രയും വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. അത് എന്താണ്, അജ്ഞാതമായ പ്രപഞ്ചമാണ്. അപ്പൊ നമ്മൾ അറിയുന്ന എന്താണ്, വളരെ ചുരുങ്ങിയ ഒരു ഭാഗമാണ് ഇതിനെ കുറിച്ച് ഞാൻ അറിയാമെന്നുള്ളത്. ഇതിനകത്ത് വരുന്ന ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്തെല്ലാം ഉണ്ട് ഇതിനകത്ത്, ഇതുപോലെ എനിക്കറിയാം. കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒന്നും എനിക്കറിയത്തില്ല. ഇത് ഒരുപാട് പേരുടെ അറിവിൽ നിൽക്കുന്ന കാര്യമാണ്. അതേസമയം ഒരാൾക്കത് മുഴുവൻ അറിയാൻ പറ്റില്ല. നൂറുകണക്കിന് ആൾക്കാരുടെ അറിവാണ് എന്തായി വന്നിരിക്കുന്നത് മൊബൈലായി. അതിൽ ഞാൻ അറിയുന്ന എന്താണ്, ഇതടുത്ത് എനിക്ക് ഫോൺ ചെയ്യാൻ അറിയാം, ഇത്രയും എനിക്കറിയുള്ളൂ. അപ്പൊ എന്റെ ജ്ഞാതമായ വിഷയം എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമാണ്. അനേകർക്ക് ജ്ഞാതമായിരിക്കുന്നത് എന്നെ സംബന്ധിച്ച് എന്താണ്, അജ്ഞാതമാണ്. അതാണ് അജ്ഞാത പ്രപഞ്ചം. ഇപ്പോ ജ്ഞാതമായ പ്രപഞ്ചമുണ്ടോ, ഇപ്പൊ മാത്രമേ എന്തുള്ളൂ, അജ്ഞാതമായ പ്രപഞ്ചമാണ്. ജ്ഞാതമായ പ്രപഞ്ചം ഇല്ലെങ്കിൽ അജ്ഞാതമായ പ്രപഞ്ചം. അതാണ് നമ്മൾ പറയുന്നത് പോത്ത് പോലെ അവിടെ നിറങ്ങി. അതേ ശരിക്കും അപ്പം പോത്ത് തന്നെയാണ്. അതേ ഞാൻ പോത്തേ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുന്നു. പോത്ത് പോലെ കിടന്നുറങ്ങി എന്ന് പറയുന്നതാണ്. പക്ഷെ ഞാൻ പോത്തേ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുന്നു. അതില്ല. പക്ഷെ ശരിക്കും എന്താണ്, പോത്താണ്. സത്യവാദമായിട്ട് എല്ലാവരും പോത്ത് പോലെ കിടന്നു, ഒന്നും പറയുന്നില്ല. ഇപ്പൊ ഭാനം, അജ്ഞാനത്തെ കുറിച്ചുള്ള ഭാനം എന്ന് പറയുമ്പോ ഈ അറിവാണ്. ഈ അറിവ് എപ്പോഴാ ഉള്ളത്? ജാഗ്രതത്തിലോ സ്വപ്നത്തിലോ ഉണ്ടാവും. സൃഷ്ടി എന്ന് പറയുമ്പോഴോ അത് ഭാനശൂന്യമാണ്. തന്റെ സത്ത എവിടെയുണ്ട്, പക്ഷെ ഒരു ഭാനവും ഇല്ല. അവിടെ എന്താണോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ പിന്നെ നമുക്ക് പരമാവധി പറയാമെന്നുള്ള എന്താണ്, ഉണർന്നതിന് ശേഷം പറയാം ഞാനൊന്നും അറിഞ്ഞില്ല, അത് പറയാം. അവിടെ അറിവില്ലായ്മ ഉണ്ടായിരുന്നു, അത് പറയാം. അതൊക്കെ പറയുന്ന ഇപ്പോ ഉണർന്നതിന് ശേഷം, ഉറക്കത്തിൽ ആരും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും പോത്ത് പറഞ്ഞോ ഉറക്കത്തിൽ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു പറഞ്ഞോ? ആർക്കും പറയാൻ പറ്റില്ല. ഉണർന്നതിന് ശേഷം പറയും ഞാൻ ഒന്നും അറിഞ്ഞില്ല, വളരെ സുഖമായിരുന്നു. ഇതൊക്കെ ജാഗ്രതത്തിലെ ജ്ഞാത അജ്ഞാത വ്യവഹാരങ്ങളാണ്. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. അവിടെ എന്താണ് സുഷുപ്തി, എനിക്ക് അവിടെ അജ്ഞാതമായ വിഷയമാണ്. നല്ല സുഖമായിരുന്നു എന്ന് പറയുന്നു. അവിടെ സുഷുപ്തി ജ്ഞാതമായ വിഷയമാണ്. ഇതൊക്കെ ഇപ്പോ ജാഗ്രതത്തിലാണ്. അതുകൊണ്ടാണ് എന്താണോ ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴും പറയുന്നത്. അതോ അവിദിതാദപി, അത് അറിയുന്നതിനും അപ്പുറമാണ് അറിയാത്തതിനും അപ്പുറമാണെന്ന് പറയുന്നത്. ഇപ്പോ അറിവും അറിവില്ലായ്മയും ഒരു തലത്തിൽ വരുന്നു, ഒരു തലത്തിലാണ് സംഭവിക്കുന്നത്. അത് ജാഗ്രതോ സ്വപ്നമോ അല്ലെങ്കിൽ സമാധിയോ, മൂന്ന് സ്ഥലത്തിലാണ് അത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് സുഷുപ്തി എന്ന് പറയുന്നിടത്തെല്ലാം ഭാഷ്യകാരം പറയുന്നത് സുഷുപ്തി മൂർച്ഛാദേശം. സുഷുപ്തി മൂർച്ഛയും ഒരുപോലെയാണ്, ബോധം കെട്ടുകിടക്കും. ബോധം കെട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണോ, ബോധമില്ല. എന്തിനെ കുറിച്ച് ബോധമില്ല? ഒന്നിനെ കുറിച്ചും ബോധമില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും തന്നെ ജ്ഞാതമായോ അജ്ഞാതമായോ തന്റെ വിഷയമല്ല ഒന്നും. ബോധം പോയാൽ പിന്നെ എന്താ വിഷയം തന്നെ? ജ്ഞാതമായ എന്തെങ്കിലും വിഷയമാകുന്നുണ്ടോ? അജ്ഞാതമായ എന്തെങ്കിലും വിഷയമാകുന്നുണ്ടോ? പിന്നെ ആ ബോധക്കേട് കഴിഞ്ഞ് ഉണർന്നു വന്നതിന് ശേഷം പറയുന്നു നിങ്ങളാ ഒന്നും അറിഞ്ഞില്ല. ഇതൊക്കെ ഈ അറിവും ഈ പറച്ചിലും എഴുത്തുമല്ലായപ്പോ ജാഗ്രത വ്യവഹാരങ്ങളാണ്. സുഷുപ്തിയിലോ മൂർച്ഛയിലോ ഉള്ള വ്യവഹാരമാണ്, അവിടെ വ്യവഹാരമേ ഇല്ല. ചിന്തിക്കുന്നത് വ്യവഹാരമാണ്, പറയുന്ന വ്യവഹാരമാണ്, എഴുതുന്ന വ്യവഹാരമാണ്, എല്ലാ പ്രവൃത്തികളും വ്യവഹാരമാണ്. അങ്ങനെ യാതൊന്നും അവിടെ സംഭവിക്കുന്നില്ല. അപ്പൊ അജ്ഞമോഹം എന്ന് പറയുന്നത് പിന്നെ ഒരു ഭാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെവിടെയായിരിക്കും സംഭവിക്കുന്നത്? ജാഗ്രതയിലെ സംഭവിക്കും, സ്വപ്നത്തിൽ സംഭവിക്കും. ഇതെല്ലാരും വ്യാഖ്യാനിച്ചിരിക്കുന്ന സുഷുപ്തിയായിട്ടാണ്. ഭാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം എന്താണ് അജ്ഞൻ എന്ന് മാത്രം പറയുകയാണെങ്കിൽ പറയാം സുഷുപ്തി എന്ന്. എന്തുകൊണ്ട് അജ്ഞൻ എന്ന് പറഞ്ഞാൽ ഇത്ര അർത്ഥമുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ശരിയാണല്ലോ. സുഷുപ്തിയിലൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇവിടെ പറയുന്നത് അജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ അജ്ഞോഹമിതിയ ഭാനം അനുഭവത്തെ കുറിച്ചാണ്, അജ്ഞാന അനുഭവത്തെ കുറിച്ചാണ്. അജ്ഞാന അനുഭവം എന്ന് പറയുന്നത് എവിടെ ഉണ്ടാകത്തുള്ളൂ? സുഷുപ്തി അല്ലാത്ത സ്ഥലങ്ങളിലേ ഉണ്ടാവും. സുഷുപ്തിയിലൊരിക്കലും സുഷുപ്തി ദ്വന്ദ്വാതീതമാണ്, ഉണ്ടെന്നോ ഇല്ലെന്നോ അവിടെ ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. സുഷുപ്തിയിൽ ആർക്കെങ്കിലും ഇതുണ്ട് ഇല്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകാം. എന്താണ് ഭാഷകാരം പറയുന്നത്? സുഷുപ്തി എന്ന് പറയുന്നത് ബ്രഹ്മ ദൃഷ്ടാന്തം എന്ന് പറയുന്നതാണ്. ബ്രഹ്മത്തിന് ദൃഷ്ടാന്തമായി പറയാൻ ആകെ ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താണ് സുഷുപ്തി? വേറെ എന്തെങ്കിലും ദൃഷ്ടാന്തമായി പറയാം, എന്നിട്ട് ഒരു ഉദാഹരണമായി പറയാം. അറിയുന്നതിനും അപ്പുറമാണ് അറിയപ്പെടാത്തതിനും അപ്പുറമാണെന്നാണ് ബ്രഹ്മത്തെ കുറിച്ച് പറയുന്നത്. ജ്ഞാത സമശൂന്യ എന്നൊക്കെ പറയുന്നു. അപ്പൊ സുഷുപ്തിയെ കുറിച്ചും അങ്ങനെ പറയാൻ പറ്റും. അവസ്ഥയെ കുറിച്ച് ചിന്തിച്ച് പറയും. അല്ല, ഉണഞ്ഞതിന് ശേഷം നമ്മൾ പറയുന്നത് ശരിയാണ്. എന്താണ് അവിടെ ഞാനൊന്നും അറിഞ്ഞില്ല, എനിക്കറിവില്ലായ്മയായിരുന്നു. അപ്പൊ അവിടെ അറിവില്ലായ്മയെന്ന് പറയുമ്പോൾ ജ്ഞാത അജ്ഞാത രൂപത്തിലുള്ള പ്രപഞ്ചത്തെ എല്ലാം നിഷേധിക്കണം. അത് ഉറപ്പിച്ചും പറയാം, ഒരു ഭാഗ്യമാണ്. എന്തേ നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ട് ഉറങ്ങി. എന്തേ അവിടെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അപ്പോ അതിന് ദൃഷ്ടാന്തം, ബ്രഹ്മ ദൃഷ്ടാന്തഭൂതം എന്ന് പറയുന്ന അതുകൊണ്ടാണ്. അത് അവിടെ എന്താണ് ജ്ഞാതവും അജ്ഞാതവുമായി ഒന്നിനെയും നമുക്ക് വിശദീകരിക്കാൻ പറ്റില്ല. ദ്വന്ദ്വാതീതമാണ്, ഉണ്ട് ഇല്ല എന്നൊന്നിനെയും പറയാൻ പറ്റില്ല. പിന്നെ അവിടെ നിഷേധിക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് എന്താണ് തന്റെ സത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഞാൻ തന്നെയാണ് ഉറങ്ങിയത്, വേറെ ആരുമില്ല, ഉറങ്ങി ഞാൻ തന്നെ. ഇപ്പൊ തന്റെ സത്തയെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല എന്ന് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. എന്താണ്, എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ അറിവില്ലാതെ ആയിക്കഴിഞ്ഞാലേ എനിക്ക് എന്ത് പറയാൻ പറ്റുമോ, ഉറങ്ങി എന്ന് പറയാൻ പറ്റും. അറിവുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല. ഇപ്പൊ രണ്ടു കാര്യങ്ങൾ അവിടെ ഉറപ്പിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഒന്നെന്താണോ, തന്റെ അറിവില്ലായ്മ, മറ്റൊന്നെന്താണ് തന്റെ സത്ത. ഈ രണ്ടു കാര്യങ്ങൾ ആണ് നമുക്ക് സുഷുതിയിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുള്ള കാര്യങ്ങൾ. അറിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ, ജ്ഞാതമായോ അജ്ഞാതമായോ എന്തിനെങ്കിലും അറിഞ്ഞേനെ, ഉറപ്പായിട്ട് പറഞ്ഞേനെ. അറിവില്ല. പിന്നെ ഉടനെ ശേഷം പറയുന്ന ആരാണോ, എന്റെ അയൽവാസി ഉറങ്ങിയെന്നല്ല, ഞാൻ ഉറങ്ങിയെന്നാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, തന്റെ സത്തയെ അംഗീകരിക്കുന്നു. തന്റെ സത്തയെ തനിക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. ഈ ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് ഇത്രയും സമയം ബോധമില്ലാതെ കിടന്നു, വേറെ എന്റെ അടുത്തൊരാൾ കിടന്ന് ഉറങ്ങിയാണ്. അല്ലേ, ഞാൻ അയാൾ ഉണരുമ്പോ എനിക്ക് പറയാൻ പറ്റൂതാ ഇതുവരെ ഞാൻ ഉറങ്ങി, പറ്റുന്നില്ലല്ലോ. തന്റെ സത്തയെ തന്റെ സുഷുപ്തിയും നിഷേധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭാനം എന്ന് പറയുന്നത് ഇവിടെ സുഷുപ്തിയിലെ ഭാനത്തെ കുറിച്ചല്ല പറയുന്നത്. അത് തെറ്റിദ്ധാരണ വരുന്ന എന്തുകൊണ്ടാണോ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, സുഷുപ്തിയിൽ അറിവില്ല എന്ന് പറഞ്ഞിരിക്കുന്നോണ്ടാണ്. അത് ശരിയാണ്, സുഷുപ്തിയിൽ അറിവില്ല എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ സുഷുപ്തിയിൽ ഭാനമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ അജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്, പിന്നെ എന്തിനെ കുറിച്ചാണോ, അജ്ഞോഹം എന്നുള്ള ഭാനം അനുഭവത്തെ കുറിച്ചാണ്. അജ്ഞോഹം എന്ന് പറയുന്നൊരു അനുഭവമാണ്. അങ്ങനെ ഒരു അനുഭവം നമ്മളെപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാനാ വിഷയങ്ങളെ സംബന്ധിച്ചെല്ലാം, ഏത് വിഷയമാണ് ശരി, ബ്രഹ്മമെന്നോ ആത്മാവെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ അറിയുന്നത് ഒരല്പവും അറിയാത്തത് വളരെ കൂടുതൽ അനന്തമാണ്. നമ്മുടെ അറിവില്ലായ്മയുടെ വിഷയങ്ങളെന്ന് പറയും, അറിയുന്ന വിഷയങ്ങൾ പരിമിതമാണ്. നമുക്ക് എനിക്ക് ഇന്ന വിഷയത്തെ കുറിച്ച് അറിയാം, അത് അറിയുമ്പോൾ തന്നെ അത് പരിമിതമായി. അജ്ഞാതം എന്ന് പറയുന്ന അപരിമിതമാണ്, അതിനത് എണ്ണം പറയാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അനുഭവം എന്താണ്, സദാസമയം ജാഗ്രതയിലാണ് നമുക്ക് ഉള്ളത്. സ്വപ്നത്തിനും ഉണ്ടാകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്, നമ്മുടെ ചർച്ചയൊക്കെ എന്തിനാ എവിടെ ഇരുന്നുകൊണ്ടാണ്, ജാഗ്രതയിലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഈ ഭാനത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സുഷുതിയിലേക്ക് പോയാൽ യാതൊരു രക്ഷയും ഇല്ല. ഭാനം ഉണ്ടാകുന്നത് ജാഗ്രത, സ്വപ്നം, സമാധി, മൂന്ന് സ്ഥലത്ത് എന്തുണ്ടാവും, ഈ അദ്വൈത സിദ്ധാന്തം അനുസരിച്ച് ഭാനം ഉണ്ടാകത്തുള്ളൂ. പിന്നെ വേറെ ഇപ്പോ ആരെങ്കിലുമൊക്കെ വേറെ ഏതെങ്കിലും സിദ്ധാന്തം അനുസരിച്ചോ അല്ലെങ്കിൽ സയൻസിലൊക്കെ എന്തെങ്കിലും പറയുമായിരിക്കും, നമ്മൾ അത് പറഞ്ഞിട്ട് കാര്യം. നമ്മൾ ചർച്ച ചെയ്യുന്ന അദ്വൈത സിദ്ധാന്തം അനുസരിച്ചിട്ട് എന്താണ് കാര്യങ്ങൾ എന്നുള്ളതാണ്. വേറെ ആർക്കെങ്കിലും അഭിപ്രായം കാണും, അങ്ങനെയല്ല ഇനി വേറെയും ഉണ്ടെന്നൊക്കെ പറഞ്ഞെന്നിരിക്കും, അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യം. കാരണം ലോകത്തുള്ള എല്ലാവരുടെയും അറിവിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. നമ്മളൊരു തത്വത്തിൽ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അതിന്റെ കടപ്പ് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇതിന്റെ ഈ വ്യാഖ്യാനങ്ങളിലെല്ലാം ഒരുപാട് കാട് കയറി പോയിട്ടുണ്ട്. അത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്.